ദ്വിവചന വിഭജ്യവപദേ തരബീസുനൗ. ദ്വയോരേകസ്യാതിശയേ വിഭക്തവ്യേ ച വപദേ സുത്തിങ്ങന്താ ഏതോസ്ഥ പൂർവയോരപവാദ അയമനയോരതിശയന ലഘുലോകത്തരോ ലഖിയാൻ. ഉദീച്യ പ്രാചേപ്യപ്പെടുതരാ പടീയാം സഹ ദ്വയോരേകസ്യ ദിശയെ. ഇവിടെ ദ്വിവചനം എന്ന് പറഞ്ഞിരിക്കുന്നു. ദ്വിവചനം എന്ന് പറഞ്ഞുകൊണ്ട് അർത്ഥം ദ്വി അർത്ഥസ്യ വചനമെന്നാണ്. അല്ലാതെ വ്യാകരണത്തിലെ ദ്വിവചനമല്ല, സംജ്ഞയല്ല. ദ്വിവചന സംജ്ഞ നേരത്തെ വിധിച്ച ഏതാണ് സൂത്രം? അതാണ് സംജ്ഞ വിധിച്ചത്. ദിവന സംജ്ഞ വിധിച്ച സൂത്രം താന്യേകവന ദിവനാൻ ഏകശ. മറ്റത് ദിവചനത്തെ വിധിക്കുന്ന സൂത്രമാണ്. ആ ദിവചന അല്ല ഇവിടെ. ദ്വ്യർത്ഥ വചനം രണ്ടർത്ഥത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൽ ഏകസ്യ അതിശയി ഒന്നിൻ്റെ അതിശയത്തെക്കുറിച്ച് പറയുമ്പോൾ അതിശയമൊക്കെ വിശദീകരിച്ചു. രണ്ടെണ്ണത്തിനെക്കുറിച്ച് പറയുമ്പോൾ ഒന്നിൻ്റെ അതിശയത്തിൽ അയം അനയോഹോ അതിശയേന ഏതും പറയാം. ലഘു ഇങ്ങനെ എല്ലാം വരുന്നിടത്ത് അതാണ് ദ്വയോരേകസ്യ അതിശയി. എന്തോരും തരബീയസുനും തരപ്പും ഈയസുനും വരും. കമ്പാരിസൺ കമ്പാരിറ്റിവിറ്റിക്ക് പിന്നെ മറ്റൊന്നെന്താണ്? വിഭക്തവ്യേ ചുപപദേ രണ്ടെണ്ണത്തിന് നിർദ്ധാരണം ചെയ്യുന്നിടത്ത് ഏതിലാണോ ഭേദം വരുന്നത്. ഉദാഹരണത്തിൽ നിന്ന് മനസ്സിലാവും. പഞ്ചമി വിഭക്തേ കാരക പ്രക്രിയയിൽ പഠിച്ചില്ലേ? അവിടെ അങ്ങനെയുള്ള ഉപപദം, ഉപപദം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉപപദം സംയോജിക്കുന്ന സൂത്രമാണ്. അതല്ല, ഇവിടെ സമീപ ഉച്ചരി ഉച്ചാരിതം പദം എന്നുള്ള അർത്ഥത്തിലാണ് സംജ്ഞാന്ത. ദ്വിവചനവും സംജ്ഞാന്ത ഉപപദവും സംജ്ഞാന്ത. ഇപ്പൊ രണ്ടെണ്ണത്തിൽ ഒന്നിന്റെ അതിശയത്തെ പറയുമ്പോഴും വിഭക്തവ്യമായ പദം, വിഭാഗത്തെക്കുറിച്ച് പറയുന്ന പദം ഉപപദമായിരിക്കുമ്പോഴും സുപ്തിങ്ങന്ത നേരത്തെ പറഞ്ഞല്ലോ, തിങ്ങച്ച സുബന്ധത്തിൽ നിന്നും തിങ്ങന്തത്തിൽ നിന്നും ഏതുസ്ഥ തരപ്പ് ഈയസിനും വരുന്നു. പൂർവിയോരപവാദ, കാരണം ആദ്യം അതിശായനെ തമിഭിഷ്ടനോ എന്ന് പറഞ്ഞു. ഇവിടെ ദ്വിവചനം വിഭജ്യമെന്ന് പ്രത്യേകം പറഞ്ഞു. അപ്പൊ മുമ്പ് പറഞ്ഞതിന്റെ അപവാദമാണിത്. അതുകൊണ്ട് ദ്വിവചനത്തിലും രണ്ടെണ്ണത്തെ കുറിച്ച് പറയുന്നിടത്തും അതിശയത്തെ കുറിച്ച് പറയുന്നിടത്തും നിർദ്ധാരണം ചെയ്യുന്നിടത്ത് വിഭാഗം ഭേദം വരുന്നിടത്തും അതിനെ ബാധിക്കും. അതിശയനെ തമ്പിഷ്ടനും അതിനെ ബാധിക്കും. അതുകൊണ്ട് രണ്ടിൽ കൂടുതൽ നിർദ്ധാരണം ചെയ്യുന്നിടത്ത് തമഭിഷ്ടൻ വരും, അതിശയത്തെക്കുറിച്ച് പറയുന്നിടത്ത്. അതുകൊണ്ടാണ് ഇതിനെ അപവാദം എന്ന് പറഞ്ഞത്. ശേഷിക്കുന്നിടത്ത് ബഹുവചനത്തിൽ തമഭിഷ്ടൻ വരും, ദിവജനത്തിൽ പൊതുവേ പറഞ്ഞു. ദിവജനം വിശേഷമായി വിധിച്ചതുകൊണ്ട് ദിവജനത്തിൽ തരപ്പ് യസൻ വരും, ശേഷിക്കുന്നത് ബഹുവചനമാണ്. അതുകൊണ്ട് ബഹുവചനത്തിൽ തമപ് ഇഷ്ടം വരും. അതുകൊണ്ട് അവിടെ വിഗ്രഹിക്കുമ്പോൾ അയം ഏഷാം അതിശയേന, ഇവിടെ വിഗ്രഹിക്കുമ്പോൾ അയം അനയോഹോ അതിശയേന. പൂർവിയൊരു അപവാദം എന്ന് പറഞ്ഞാൽ അതാണ്. അയം അനയോ അതിശയേന ലഘു ലഘുതരോ ലഖീയാൻ. ഒരുവനെ ഒരാളെ കുറിച്ച് പറയണം, അല്ലെങ്കിൽ ഒരു വസ്തുവിനെ കുറിച്ച് പറയണം, അയം ഈ രണ്ടെണ്ണത്തിൽ ഇതാണ് കൂടുതൽ ലഘു. ലഘു ഒരു ഗുണമാണ്. അപ്പോൾ എന്തുവരുന്നു, ദിവചനത്തിന് ഉദാഹരണം. ദിവചനം ഉപദമായിരുന്നപ്പോൾ തരപ്പ് വന്നു ലഘു തരഹ. ഈയസുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഈയസുന്നും വരുന്നു. പക്ഷെ ഇവിടെ ഒരു സൂത്രം കൂടെ വരുന്നു. ഏതാണ്? അജാതി ഗുണജനാതി. അത് വന്നാലേ ഇത് പ്രവർത്തിക്കത്തുള്ളൂ. അജാതി പ്രത്യയങ്ങൾ ഗുണവചന ശബ്ദങ്ങളിൽ നിന്നേ വരൂ. ലഘു ഗുണവചനമാണ്. അതുകൊണ്ട് അതിൽ നിന്ന് എന്ത് വരുന്നു? അജാതിയാണ് ഈയസൻ. അച്ച് ആദിയിലുള്ള പ്രത്യയം. ഇപ്പൊ ലഘു ഇയസ് എന്ന് പറയുന്നത്, ലഘു ഇയസ് എന്നിരിക്കുന്നിടത്ത് ഏത് സൂത്രം വന്നു? ഏതാണോ ഏതാണ്? ഓർഗുണ വരേണ്ടതാണ്. അത് ശരിയാണ്. ഓർഗുണം എന്തുകൊണ്ട് വരുന്നില്ല? ആഭീയമായതുകൊണ്ട് ഓർഗുണ വരത്തില്ല. ഓർഗുണ വരേണ്ടതാണ്. ആഭീയത്തിൽ ഒന്ന് പ്രവർത്തിച്ചാൽ മറ്റത് അസിദ്ധമായി. അപ്പോൾ ഇവിടെ ഈ പരത്തിലിരിക്കുന്നു, ബസന്നയുണ്ട്, പൂതത്തിൽ ലഘു ഊ ഇരിക്കുന്നു. അപ്പോൾ ഏത് വരാം? തേഹപ്രകാരം വന്നാൽ ഇ എസ്സിൻ വരവിരിക്കുമ്പോൾ ഇഷ്ടമേയസ്സു ലോപിക്കാം. തേഹ നേരത്തെ പറഞ്ഞു, തേഹ രണ്ടെണ്ണം പഠിച്ചു, രണ്ടാമത്തെ തേഹയാണ്. ആദ്യത്തെ അല്ല, എന്തുകൊണ്ട് പ്രസംഗി? പിന്നെന്താ ആദ്യത്തെ? ഒരകത്ത് ഡിത്ത് വേണം. ഇതിന്റെ വൃത്തിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? രണ്ടാമത്തെ ടീൽ ആ ഇഷ്ടൻ ഇമനി ചിയസൻ ഇത് പരമരിക്കുമ്പോഴാണ് ആ ടേഹരിക്കുന്നത്. എല്ലാം വന്നു. ഇമനിച്ച് നേരത്തെ വന്നേ സൂത്രത്തിൽ പൃഥ്വാദിഭ്യ ഇമനിച്ചു വാ, അത് വന്ന് നേരത്തെ ഈയസൻ ഇഷ്ടൻ. ഇപ്പോൾ ഒട്ടേകട്ടിയിലോ വയ്ക്കും ലഘു ഇയസ് പ്രാദേശിക സ്വാദത്തെ ലഘിയസ് എന്നിരിക്കുമ്പോൾ എന്തുവരുന്നു? സർവനാമസ്ഥാനെ നും വന്നു കഴിഞ്ഞാൽ എന്തുവരുന്നു? ശാന്തമഹദ സംയോഗസ്യ ഉദാദീർഘം ലഖിയാന് സുലോപം സംയോഗാന്തലോപം ലഖിയാൻ ലഖിയാംസൗ ലഖിയാംസ അങ്ങനെ വരുന്നു. അപ്പോൾ ഇവിടെ മുമ്പ് പഠിച്ച രണ്ട് സൂത്രങ്ങൾ വളർത്തോളൂ. ഏതൊക്കെയാണ്? ഉഹിതജാം സർവനാമസ്ഥാനെ അതാതാവ് പ്രകാരം നുമ്മ വരുന്നു, ശാന്തബോധ സംയോഗാന്ത പ്രകാരം ഉപദാദിരം സുലോക സംയോഗം. ലഘു തരപ്പ് വരുമ്പോൾ എന്തു വരുന്നു? തരപ്പെന്തായാലും വരാം. കാരണം അജാതി ഗുണവചനാദേവ എന്ന് ഇത്രേ പറഞ്ഞുള്ളൂ. ഗുണവചനാദ് അജാതിയേവ എന്നല്ല പറഞ്ഞത്. ഗുണാദി അജാതി ഗുണവചനാദേവ എന്ന് പറഞ്ഞാൽ എന്തർത്ഥമായി പോവും? അജാതി ഗുണവചനാദേവ. അജാതി പ്രത്യയങ്ങൾ ഗുണവചനങ്ങളിൽ നിന്നേ വരത്തുള്ളൂ. അജാതി ഏവ ഗുണവചന എന്ന് പറഞ്ഞാൽ ഗുണവചനങ്ങളിൽ നിന്ന് വരത്തുള്ളൂ. പക്ഷെ അങ്ങനെയല്ല ഇവിടെ. അജാതി ഗുണവചനാദേവ എന്നാണ്. അതുകൊണ്ട് തരപ്പും വരാം. ഇങ്ങനെ വരുമ്പോ അപ്പൊ എന്ത് വരുന്നു? ലഘു തരപ്പോന്നു. ലഘുത്തര അവിടെ ഇട്ടിലോ വയ്ക്കുന്നില്ല. എന്തുകൊണ്ട് ടേഹ എന്തുകൊണ്ട് വരുന്നില്ല? ബസഞ്ഞുണ്ടോ? ഒന്നുമില്ല. ലഘുത്തര ഇനിയിവിടെ തരപ്പ് വന്നു, ഇയസിൻ വന്നു. ഇനി തമപ്പ് വരുമോ? അയം വേഷാം അതിശയന ലഘു എന്ന് വിധിച്ചു കഴിഞ്ഞാൽ എന്ത് വരുന്നു? ലഘു തമ വരാം, തമപ്പ് വരാം. ഇനി ഇഷ്ടൻ വരുമോ? വരാം. അവിടെ എന്ത് വിഗ്രഹിക്കണം? ഏഷാം വിഗ്രഹിക്കണമെന്നേ ഉള്ളൂ. അതായത് ഗുണവചനമാണെങ്കിൽ അതിൽ നിന്ന് നാല് പ്രത്യയങ്ങളും വരാം. അജാതിയും വരാം, ഹലാദിയും വരാം. അങ്ങനെ നാല് രൂപം ഇവിടെ എല്ലാം കൊടുത്തിട്ടില്ല, മനസ്സിലായി പോകണം. പിന്നെ വേറൊന്നും ഇവിടെ കുറേ അധിക സൂത്രങ്ങൾ വരുന്നുണ്ട്. അതൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല. അതെല്ലാം പഠിക്കണമെങ്കിൽ സിദ്ധാന്തം മതി, പ്രത്യേകം പഠിക്കണം. അതിപ്പോ അത് തന്നെ വേണമെന്നില്ലല്ലോ. ഇവിടെ വിഭജ്യ ഉപപദം എന്ന് പറയുന്നുണ്ട്. അതടുത്തിരുന്നാലും മതി. അടുത്ത ഉദാഹരണത്തിൽ അടുത്ത് പറയുന്നു എന്താണ്? തെറപ്പിയസ് എന്ന് പറഞ്ഞു. അടുത്ത് പറയുന്നു വിഭക്തവ്യ ഉപപദമായിരുന്നാൽ. അവിടെ പറയുന്നു ഉദിച്യാഹ പ്രാച്യേഭ്യ പടുത്തരാഹ പടിയാം സഹ. ഇവിടെ ഒന്നിന്റെ അതിശയത്തെക്കുറിച്ച് പറയുന്നതല്ല, മറിച്ച് രണ്ടെണ്ണത്തിന്റെ ഭേദത്തെ പറയുമ്പം ആ ഭേദം ഉള്ള പദം അടുത്തിരിക്കുന്നുണ്ട്. ഇവിടെ പറയുന്നു ഉദീച്യഹ പ്രാച്യേഭ്യ പടുതരഹ. ഉദീച്യന്മാര് ഉത്തരദേശത്തുള്ളവര്, പ്രാച്യേഭ്യ കിഴക്ക് ദേശത്തുള്ളവരെക്കാളും മിടുക്കന്മാരാണ് ഞങ്ങളെപ്പോലെയുള്ളവർ. മിടുക്കന്മാരെന്ന് പറയുന്നു എങ്ങനെ? അതാപേക്ഷികമല്ലേ. പാണിനിയുടെ അപ്പുറമുള്ളവരെ സംബന്ധിച്ച് പാണിനി എന്താണ്? പ്രാച്യഭ്യുദീച്ചനാണ് ആണ് പറഞ്ഞ് നമ്മളെയൊക്കെ അങ്ങനെ അപേക്ഷികമല്ലേ. ഇതിക്ക് ആർക്കും പറയാമല്ലോ. അപ്പൊ ഉദീച്യന്മാര് പ്രാച്യന്മാരെക്കാണ് പഞ്ചമി വിഭക്തി പ്രകാരം കൂടെ വരുന്നത്. ഇവിടെ നിർദ്ധാരണം ചെയ്യുകയാണ്. നിർദ്ധാരണം ചെയ്യുമ്പോൾ ഏതിലാണോ ഭേദം വരുന്നത് അതിന് പഞ്ചമി വരും. അതാണ് പ്രാച്യേഭ്യ. പ്രാച്യന്മാരിലാണ് എന്ത് വന്നത്? ഭേദം വന്നത്. അതിന് പഞ്ചമി വന്നു. അങ്ങനെയുള്ള വിഭക്തവ്യമായ ഉപപദം, ഭേദത്തെ കാണിക്കുന്ന ഉപപദം ഇരുന്നു കഴിഞ്ഞാലും മതി. ഇവിടെ എന്താണ്? അയം അനയോഹോ അതിശയന അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. ഒന്നിനെ പറഞ്ഞാൽ മതി, പ്രാച്യേഭ്യ എന്ന് പറഞ്ഞാൽ മതി. വേറെ ഏതൊന്നും ഇപ്പൊ ഉദിച്ചെന്നെ വേണമെന്നില്ല. ആരോ ഒരാളെ കുറിച്ച് പറയണം പ്രാച്യേഭ്യ എന്ന് പറയുന്നു. പടുത്തരാഹ എന്ന് പറയുന്നു. അപ്പോ ഇവിടെ എന്തു വരുന്നു? വിഭക്തവ്യമായ ഉപപദം, ഭേദം ബ്രഹ്മത്തെ കാണിക്കുന്നതായ ഉപപദം. ഇരുന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ അതിശായനമൊന്നും പറഞ്ഞില്ല, എന്ത് ചെയ്തു, പടവിൽ നിന്ന് തെരപ്പ് വന്നു വരുന്നു. പടഗുണവചനമായതുകൊണ്ട് അജാതിയും വരും, തെരപ്പ് വരുമ്പോൾ പടു തര. അജാതി വരുമ്പോൾ എന്തൊരു നീയസൻ വരുന്നു. ഇയസൻ വരുമ്പോ ഏ സൂത്രം വന്നു, പടു യുസൻ ടേഹ് ശാന്തമഗത സംയോഗസ്യ ഉദാതിർവം പടിയാൻ പടിയാംസോ പടിയാംസ്. സ്ത്രീലിംഗത്തിൽ ഉദച്ച പ്രകാരം ഇങ്ങിപ്പ് വന്നിട്ട് എന്ത് വരും, പടിയസി വരും. അതിന് വേറെ സൂത്രമുണ്ട്, ഗര അതിന് ആദേശങ്ങൾ വരികയും യേസുൻ വരുമ്പോൾ പഗ്ര പ്രസ്തസ് ബർബർഹി എന്തുടങ്ങിയ കുറെ സൂത്രങ്ങളുണ്ട്. വൃദ്ധസിച്ച നിയമം ഇത് തന്നെ, പൂർവത്തില് ആദേശം വന്നിട്ട് രൂപം മാറും. അങ്ങനെ കുറെ സൂത്രങ്ങളുണ്ട്. അത് അല്ലെങ്കിൽ സിദ്ധാന്തപതി അതിലേക്ക് പോയാൽ ഇത് മുമ്പോട്ട് പോകത്തില്ല, അത് പിന്നൊരിക്കൽ നോക്കാം. ഇവിടെ സിദ്ധാന്തപതികാരൻ അത്യാവശ്യമുള്ള കുറച്ച് നമ്മുടെ ഈ പ്രക്രിയ ഒന്ന് പരിചയപ്പെടുത്തുക. ഈ ശബ്ദം കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഇന്ന പ്രക്രിയയാണ് ഇന്ന അർത്ഥമാണെന്ന് മനസ്സിലാക്കി തരുക, അത്ര ഉദ്ദേശം. അല്ലാതെ ഈ ഇങ്ങനെ വരുന്ന എല്ലാ ശബ്ദങ്ങളും ശ്രദ്ധിക്കുന്നതൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല. ഒരുപാട് സൂത്രങ്ങളുണ്ട്. ഇവിടെ അർത്ഥം നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം. എന്താണോ പ്രാച്യേഭ്യപ്പെടുത്തരാഹ, പ്രാച്യേഭ്യ അതിശയേന, അങ്ങനെ അർത്ഥം മനസ്സിലാക്കാം, അതിന് കുഴപ്പമില്ല. പക്ഷേ അയം അനയോഹോ അതിശയേന അങ്ങനെ വിഗ്രഹിക്കേണ്ട കാര്യമില്ല, കാരണം ഇവിടെ നിർദ്ധാരണത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. വരുന്നുണ്ടോ വിഭക്തവ്യബോധം, ഭേദത്തെ കാണിക്കുന്ന ഒരു പദം അടുത്തിരിക്കും, അത്രേ ഉള്ളൂ. ഇനി ഇവിടെ ആദേശങ്ങൾ വരുന്നത് ഒന്ന് രണ്ടെണ്ണം കൊടുക്കുന്നു, എല്ലാം കൊടുക്കുന്നില്ല. പ്രശസ്യ ശ്രഹ അസ്യ ശ്രഹ ആദേശ അജാദ്യൂഹോ പരത, അയം അനയോഹോ അതിശയേന പ്രശസ്യ, അല്ലെങ്കിൽ അയം യേശാം അതിശയേന പ്രശസ്യ, രണ്ടു തരത്തിലും വിഗ്രഹിക്കാം. ഇതെല്ലാം അങ്ങനെയാണ്, രണ്ടു തരത്തിലും വിഗ്രഹിക്കാം. വിഗ്രഹം അനുസരിച്ച് തമവിഷ്ഠൻ വരും, അല്ലെങ്കിൽ തെരപ്പ് ഇയസൻ വരും. അങ്ങനെ വിഗ്രഹിക്കുമ്പോൾ പ്രശസ്യ അസ്യശ്ര ആദേശ അജാദ്യുഹ പരത, ഈ പ്രശസ്യ ശബ്ദത്തിന് എന്ത് വരുന്നു, ശ്ര വരുന്നു. അല്ല, വികല്പമല്ല, പ്രകൃതിക്ക് ശ്ര ആദേശത്തെ വിധിക്കുന്നു. പരത്തിൽ വരുന്ന പ്രത്യയങ്ങൾ പരതം വരാം. അജാദ്യുഹോ പരത, അജാതികൾ പരവരിക്കും. എന്ന് വെച്ചാൽ തമപ്പും തരപ്പും വരുമ്പം വരില്ല, ആണ് പ്രശസ്യ തര എന്ന് വരുന്നു. ഇത് വികല്പമായതുകൊണ്ടല്ല, അജാതി പദത്തിൽ എഴുന്നാലേ ശ്രാ വരത്തുള്ളൂ. ഇപ്പോ പ്രശസ്യ എന്നിരിക്കുന്നു, ആദ്യം ഇവിടെ ഇഷ്ടൻ പ്രത്യയം വന്നു, സൂത്രം അതിശായനെ തമഭിഷ്ടനോ അയം യേഷാം അതിശയേന പ്രശസ്യ എന്ന് വിഗ്രഹിക്കുന്നു. ഇഷ്ടൻ വന്നു, ശ്രാവിധിച്ചു, അനേകാലായുണ്ട്, സർവാദേശം വന്നു, പ്രശസ്യ പൂർണ്ണമായും പോയി. ശ്ര ഇഷ്ടന്ന് വന്നു. ശ്ര ഇഷ്ടന്ന് വരുമ്പോ ബസഞ്ഞുണ്ട്, അതുകൊണ്ട് ഏത് വരാം? ഇവിടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ടേഹേ വരാം. നസ്തദ്ധിതേ ടീലവും വരേണ്ടിടത്ത്, ഇവിടെ അത് വരത്തില്ല, അങ്ങനെ വരേണ്ടിടത്ത് അത് വരാം. നിശ്ചയിച്ച് വരാം. ടീലോപങ്ങൾ പലതും വരാം. ആ ടീലോപങ്ങൾക്കെല്ലാം അപവാദമായിട്ടാണ് അടുത്ത സൂത്രം. ടീലോപം വരുന്നില്ല. എന്താണ് പ്രകൃതി ഏകാച്ച്? പ്രകൃതിയ ഏകാച്ച് ഇഷ്ടാദിഷു ഏകാച്ച് പ്രകൃത്യാസ്യ. ഇഷ്ടാദികൾ പരമിരിക്കും. ഇഷ്ടാദി എന്ന് പറയുമ്പോൾ ഏതാണ്? ഇഷ്ടൻ ഇമനിച്ച് യേസു തുരിഷ്ടമേയസു എന്ന് പറയുന്ന സൂത്രം ഇവിടെ ഇല്ല. സിദ്ധാന്തമുനിയുണ്ട്, അതിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണ്. കരിഷ്ഠ ഒക്കെ ശ്രദ്ധിക്കുന്നു. ഒരുപാട് ശബ്ദങ്ങൾ അങ്ങനെ ഉണ്ട് എന്ന് ചോദിക്കരുത്. സിദ്ധാന്തമതി ഉണ്ട്. അല്ല, കരിയിൽ നിന്നല്ല വരുന്നത്. നല്ലവണ്ണം ചെയ്യുന്നവൻ അങ്ങനെ. പ്രകൃതി ഏകാച്ച് ഇഷ്ടാദിഷു ഏകാച്ച് പ്രകൃത്യാസ്യാ ശ്രേഷ്ഠ ശ്രേയാണ്. ഇഷ്ടാദികൾ പരമിരിക്കുമ്പോൾ ഏകാച്ചിന് പ്രകൃതിഭാവം വരുന്നു. നമ്മൾ നേരത്തെ ഒരു പ്രതിഭാവം പഠിച്ചു. ആദ്യം ഏതാണ് സൂത്രം? പ്ലുതപ്രഗൃഹ്യ അചിനിത്യം. അവിടെ പ്രകൃതിഭാവം പഠിച്ചിട്ടുണ്ട്. ആ പ്രകൃതിഭാവമല്ല ഇവിടെ. അവിടെ പ്രകൃതിഭാവം എന്നാൽ എന്താ സംഭവിക്കുന്നത്? പിന്നെ സന്ധി ഒന്നും വരത്തില്ല. ഇവിടെ അങ്ങനെയല്ല. പ്രകൃതിഭാവം എന്നാൽ സന്ധി വരാം എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രകൃതിഭാവം, ഇവിടെ പ്രാപ്തമാകുന്ന എസ് ടേഹേ ഇങ്ങനെയൊക്കെയുള്ള സൂത്രങ്ങളുടെ അപവാദമാണ്. ടിലോപത്തിന് അപവാദം. ടിലോപം വരത്തില്ല, പിന്നെ എന്തുവേണം വരാം? ടിലോപത്തെ തടയുകയാണ്. അതാണ് ഇവിടുത്തെ പ്രകൃതിഭാവം. അതാണ് ഇഷ്ടാദിഷു ഏകാച്ച പ്രകൃതിയാസ. ഇത് എല്ലായിടത്തും വരത്തില്ല. ഏകോ അച്യസ്യ, ഏതൊരു പ്രകൃതിയിലാണോ ഏകാച്ചുള്ളത് ആ പ്രകൃതിക്ക് പ്രകൃതിഭാവം വരുന്നു. ടിലോപിക്കുന്നില്ല. അതായത് ഇവിടെ ശ്ര ഇഷ്ടാന്നിരുന്നു, പ്രശസ്തി ശബ്ദത്തിന് ശ്ര ആദേശം വന്നാണ്. ശ്ര എത്ര അച്ചുണ്ട്? ഒരച്ച്. അതിന് പ്രകൃതിഭാവം വന്നു. ടേഹേ ടിലോപിക്കുന്നില്ല. ശ്ര ഇഷ്ടം വന്നിരിക്കുമ്പോൾ പ്രകൃതിഭാവം വിധിച്ചുകൊണ്ട് എന്ത് ഗുണം വന്നു ഇവിടെ? എന്ത് ഗുണം വന്നു എന്ന് ചോദിച്ചാൽ ഗുണം വന്നു. ചോദ്യത്തിൽ തന്നെ ഉത്തരം പറഞ്ഞില്ലേ ഞാൻ? എന്ത് ഗുണം വന്നു? ഏ വന്നു. വന്നു വരുന്നു ശ്ര ഇഷ്ട ശ്രേഷ്ഠ. അപ്പോൾ ഇവിടുത്തെ പ്രകൃതിഭാവത്തിന്റെ പ്രത്യേകതയാണ് ടിലോപത്തിനെ ബാധിക്കും, വേറെ എന്ത് വേണോ പ്രവർത്തിക്കാം. എന്നിട്ട് അതെന്തുകൊണ്ട് അങ്ങനെ വന്നെന്ന് വെച്ചാൽ ഈ പ്രകൃതി ഏകാച്ച എന്ന് പറയുന്ന പ്രകൃതിഭാവം ടിലോപ പ്രകരണത്തിൽ പഠിച്ചാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ടിലോപം തന്നെ അപവാദമാണ്, ബാക്കിയെല്ലാം വരാം. ശ്രേഷ്ഠ ഇനി ടിലോപം വന്നുകഴിഞ്ഞെങ്കിലോ രൂപം കിട്ടത്തില്ല. ഹിയോസിന് വരുമ്പോഴും ഇതുപോലെ തന്നെ വിഗ്രഹത്തിന് മാത്രം വ്യത്യാസം. ശ്രേഷ്ഠത് അയം യേഷാം അതിശയേന പ്രശസ്യ. അവിടെ എന്താണ് ഗുണവചനമാണ്, അല്ലാണ് അജാതി വന്നു ശ്രേഷ്ഠൻ എന്ന് വന്നു, ഇഷ്ടൻ വന്നത്. ശ്രേഷ്ഠതമാന്നും പ്രയോഗിക്കാം, അങ്ങനെയും പ്രയോഗിക്കുന്ന തെറ്റില്ല. എന്തുകൊണ്ട് ശ്രേഷ്ഠന്മാരുണ്ട് കുറെ പേര്, അതിന് അയം യേഷ അതിശയന ശ്രേഷ്ഠ ശ്രേഷ്ഠതമല്ല. ഇഷ്ടൻ വന്നിട്ട് വീണ്ടും തമപ്പ് വരുന്നു. ഇനി അജാതിയില്ലെങ്കിൽ എങ്ങനെ വരും? അയം യേഷ അതിശയന അല്ല, ആ എങ്ങനെ വരും? പ്രശസ്യതമ, അങ്ങനെ വരാ. തമപ്പ് വരുന്നതിന് കുഴപ്പമില്ലല്ലോ. പ്രശസ്യതമ പ്രശസ്യതര അങ്ങനെ വരാ. അവിടെ എന്ത് വരുന്നു? ശ്രാദേശം വരുന്നില്ല. ശ്രാദേശം വരുമ്പോഴത്തേക്ക് ശ്രേഷ്ഠത ശ്രേയാണ്. ശ്ര അയം അനയോഹോ അതിശയന പ്രശസ്യ. ഈ എസ് എന്നൊന്ന് മറ്റുദാഹരണം കൂടെ കൊടുത്തില്ല, കാരണം ഇവിടെ അജാതികളിലാണ് ആദേശം വരുന്നത്. അതുകൊണ്ട് ശ്രാവുന്നു പരത്തിലെന്തോന്നു ഇ എസ് എൻ ശ്ര ഇ എസ് എന്തുവരുന്നു? ശ്രവന്നു പ്രകൃതി ഏകാച്ച് വന്നു ഗുണം വന്നു ശ്രേയസ് ബാക്കിയെല്ലാം പഴയതാണ്. ഉദ്ധ സർവനാമ സ്ഥാന അധാദോഹു മുമ്പ് സാന്തമോ സംയോഗസ് ദീർഘം ശ്ലോകം സംയോഗ ശ്രേയാൻ. നമസ്കലിംഗത്തിൽ എങ്ങനെ ഒരു രൂപം? നപുംസകലിംഗത്തിൽ ശ്രേയഃ ശ്രേയസി ശ്രേയാംസി. സ്ത്രീലിംഗത്തിൽ ശ്രേയസി, പുലിംഗത്തിൽ ശ്രേയാൻ. ഇപ്പൊ ശ്രേയാംസി എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ ഈ അർത്ഥം ഓർക്കത്തില്ല. ശ്രേയ ശ്രേയസി ശ്രേയാംസ് ഭുവനത്തിൽ ഉപയോഗിക്കും. സപ്തമീവനത്തിൽ ശ്രേയസി ശ്രേയഹ ശ്രേയസി ശ്രേയാംസി. അവിടെ നും വരുന്നു. ഏതാണ് സൂത്രം? സർവനാമസ്ഥാനം പരവരിക്കുമ്പോ വരും. സർവനാമസ്ഥാനം അങ്ങനെ ഏത് സൂത്രം വിധിക്കുന്നു? സർവനാമസ്ഥാനം ജസ്തോഷി ശി സർവനാമസ്ഥാനം നമസ്സ്യ ജലചന്നും അവിടെ ഇതുപോലെ തന്നെ ഉപദാതുരൂപം വന്നിട്ട് സർവനാമസ്ഥാന ജാസം ശ്രേയാംസ് എന്നിരിക്കുമ്പോ അവിടെ ശാന്ത ഉദാദീർഘം വന്നിട്ട് ശ്രേയാംസി എന്ന് വരും. ശ്രേയാംസി ബഹുവിജ്ഞാനി. അവിടെ അല്ലല്ല ശ്രേയാംസി ഇത് വന്നല്ലേ സപ്തമി എന്ന്. സപ്തമിയില് ശ്രേയസ ശ്രേയസോഹോ ശ്രേയസാം ശ്രേയസി ശബ്ദം. അതിലെ നേരത്തെ ഞാൻ പറഞ്ഞു നും വരുന്നു ശ്രേയസിൽ ശ്രേയസിലെന്നല്ല, അങ്ങനെയാണ് ധരിച്ചിരുന്നത്. അത് ശ്രദ്ധിക്കണം ശബ്ദം. അത് പലപ്പോഴും നമുക്ക് അബദ്ധം പറ്റും, എനിക്കും പറ്റും. വിഭക്തി ചിലപ്പം നമ്മൾ പെട്ടെന്ന് തീരുമാനമെടുത്തു കളയും, മാറിപ്പോവും. ചിന്തിക്കണം. പിന്നെ കുറച്ച് പരിചയം വരുമ്പം തനിയെ വരും. പഠിക്കുന്നതിൻ്റെ ഗുണം ഇതാണ്, കാണുമ്പം നമുക്ക് പിടികിട്ടും ഇത് ഇങ്ങനെയൊക്കെയാണ് സംഗതി വന്നിരിക്കുന്നത്. പിന്നെ ബാക്കി പരിചയം കൊണ്ട് എടുക്കണം. സാഹിത്യം പഠിച്ചിട്ടുള്ളവർക്ക് കൂടുതൽ ഗുണം ചെയ്യും. നമുക്ക് ഇതിലിപ്പോൾ കൂടുതൽ ഉദാഹരണം കിട്ടിയിട്ടും കാര്യമൊന്നുമില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതുകൂടെ പഠിക്കേണ്ടി വരും. സാഹിത്യം പഠിക്കാത്തവർക്ക് ഉദാഹരണം വന്നാൽ പിന്നെ അത് പഠിക്കണ്ടേ? ഇതും പഠിക്കണം, അതും പഠിക്കണം. ഇപ്പം സാഹിത്യത്തിൽ നിന്ന് ഒരു 100 ഉദാഹരണം എടുത്തു വെച്ച് കഴിഞ്ഞാലും നമ്മൾ സാഹിത്യം പഠിക്കാത്തവരെ സംബന്ധിച്ച് പ്രയോജനമൊന്നുമില്ല. അത് മനസ്സിലാവണമെങ്കിൽ ആ സാഹിത്യം പഠിച്ചേ പറ്റൂ. ഡബിൾ ഡ്യൂട്ടിയാവും. പക്ഷെ പഠിച്ചവർക്ക് അങ്ങനെയല്ല. പിന്നെ അതവർക്ക് പഠിക്കേണ്ട കാര്യമില്ല. ഇത് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവോ ഇതാണ് ഇന്നിടത്താണത്. കേരളത്തിൽ വ്യാകരണം അങ്ങനെ വലിയ പഠനം ഉണ്ടായിരുന്നില്ല. ഉണ്ടെങ്കിൽ ഒരിക്കലും ലോകസിദ്ധാന്തവതി ക്രമമല്ല. അവിടെ കാവ്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം പ്രത്യേകം പഠിക്കും. അതിന് വേറൊരു കാരണം കൂടെയുണ്ട്. കേരളത്തിൽ അങ്ങനെ വരാൻ കാരണം, കേരളത്തിൽ അബ്രാഹ്മണരെ വ്യാകരണം പഠിപ്പിക്കാൻ പാടില്ല എന്നൊരു വേദാംഗം. ഒരു വലിയൊരു കാലഘട്ടം വരെ ഇവിടെ അബ്രാഹ്മണരിൽ വലിയ സംസ്കൃത പണ്ഡിതന്മാരുണ്ടായിരുന്നു. ആയുർവേദം, സാഹിത്യം, ജ്യോതിഷം. പക്ഷെ വ്യാകരണം അവർ പഠിപ്പിക്കത്തില്ല. അന്ന് വലിയൊരു കാര്യം വരെ അത്. പിന്നെ നമ്പി നീലകണ്ഠ പുന്നശ്ശേരിയൊക്കെ വന്നതിന് ശേഷമാണ് അതിന് മാറ്റം വരുന്നത്. പന്നിശ്ശേരി, ആ പുന്നശ്ശേരി നമ്പി നീലകണ്ഠ ശർമ്മ. സിദ്ധരൂപം ആ രീതിയിൽ പഠിപ്പിച്ചു പോകത്തേ ഉള്ളൂ. വ്യാകരണ സൂത്രങ്ങൾ അങ്ങനെ പഠിപ്പിക്കത്തില്ല. അങ്ങനൊരു സമ്പ്രദായം കേരളത്തിൽ വളരെ കാലം ഉണ്ടായിരുന്നു. പിന്നെ മാറുകയാണ്. പിന്നെ സംസ്കൃതം അല്ല പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇതൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാവുമല്ലോ, അവർ പഠിക്കുമല്ലോ. എന്നാലും ഗുരുമുഖത്ത് നിന്ന് ഇത്രയും ക്ലിഷ്ടമായ കാര്യങ്ങളല്ലേ. ഒരാൾ സ്വയം പഠിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ആയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് ആൾക്കാർ അതങ്ങ് വിടും. പഠിച്ചാലും പഠിപ്പിക്കാൻ ഒക്കത്തില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനൊരു ഇതുണ്ടായിരുന്നു. കൊണ്ട് നോർത്ത് ഇന്ത്യയിൽ ആദ്യം തുടങ്ങുന്നതായി സംസ്കൃതം പഠിച്ചു തുടങ്ങുന്നു. നമ്മളൊക്കെ എവിടെ ചെല്ലുമ്പോൾ ആദ്യം പഠിപ്പിക്കുന്നത് അയ്യോ. അപ്പോൾ അത് കുറച്ച് പ്രയാസമാണ്. സ്യുഹു സ്യാദ് എന്നൊക്കെ പറഞ്ഞാൽ തന്നെ നമുക്ക് പിടികിട്ടത്തില്ല. ഇതെന്താ, ഇതിനർത്ഥമില്ല, വ്യത്യാസം ഒന്നും മനസ്സിലാകത്തില്ല. മനസ്സിലാക്കാതെ പഠിച്ചു പോവുക എന്നുള്ളതാണ്. പിന്നെ അത് അവിടെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? ട്രാൻസ്ലേഷൻ ആണ്. അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിപ്പിക്കുക. മനസ്സിലാക്കുന്നത് ഹിന്ദിയിൽ മനസ്സിലാക്കും. അപ്പം അങ്ങനെ ട്രാൻസ്ലേറ്റ്, ഇപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന പോലെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത്. ഇത്രയും വിശദമായി പറയത്തില്ല. ഇപ്പം നിങ്ങൾക്ക് വിവിധ രൂപങ്ങളൊക്കെ മനസ്സിലായതുകൊണ്ട് കണ്ടാൽ മനസ്സിലാകും, മറ്റേ നമുക്കത് മനസ്സിലാകത്തില്ല. അത് അവിടെ ഉള്ളവർക്ക് പ്രയാസമില്ല, കാരണം ഹിന്ദിയിലാണ് പഠിപ്പിക്കുന്നത്. അവിടെ സംസ്കൃതത്തിൽ പഠിപ്പിക്കാറില്ല. എന്നാൽ ദക്ഷിണേന്ത്യ സംസ്കൃതി പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ സംസ്കൃതം പഠിച്ചവരെ പഠിപ്പിക്കുന്നു. ആ വ്യത്യാസം. സംസ്കൃതം എത്ര പഠിപ്പിക്കാൻ പോയാൽ പിന്നെ രണ്ട് ജോലി, ഡബിൾ ഡ്യൂട്ടി. സംസ്കൃതവും മനസ്സിലാക്കണം, ഇതും മനസ്സിലാക്കണം, ആയാസം കൂടും. സംസ്കൃതത്തിൽ വ്യാകരണം ഒക്കെ പഠിപ്പിക്കാൻ എളുപ്പമാണ്, കാരണം വേറെ ലൗകിക ഭാഷ ഒന്നും വരുന്നില്ലല്ലോ. ഇതിനെ തന്നെ തസ്യ തേ താന്നൊക്കെ പറഞ്ഞാൽ മതിയല്ലോ, കൂടുതൽ പറയാനില്ലല്ലോ. കുറച്ച് അറിഞ്ഞിരിക്കണം. അടുത്തു വരുന്നു ജച്ച പ്രശസ്തസ്യ ജ്യാദേശ സ്യാദ് ഇഷ്ടേയസോഹോ. ഇത് നേരത്തെ വന്നത് തന്നെയാണ്. ഇവിടെ ഇഷ്ടനും ഈയസ് എന്നും ഇരിക്കുന്നു. അതായത് അയം യേഷാം അതിശയന പ്രശസ്യ, അയം അനയോഹോ അതിശയന പ്രശസ്യ എന്ന് വിഗ്രഹിക്കുന്നു. വിഗ്രഹിക്കുമ്പോൾ ഇഷ്ടനും വരുന്നു, ഈയസ്സനും വരുന്നു പരത്തിൽ. പൂർവത്തിൽ പ്രശസ്തിക്ക് ജ്യ വരുന്നു. അപ്പോൾ അയം യേഷാം അതിശയേന പ്രശസ്യ എന്ന് പറഞ്ഞാൽ ജ്യ ഇഷ്ഠ വന്നു, ബാക്കിയെല്ലാം ഏതുപോലെ പ്രശസ്തിക്ക് ജ വന്നു, സർവാദേശം വന്നു, ജ ഇഷ്ടൻ വന്നു, അവിടെ ടേഹേട്ടി ലോകം പ്രാപ്തമാകുന്നു, പ്രകൃതി കാച്ചു വന്നു, ജ ഇഷ്ഠ വന്നു, ഗുണം വന്നു, ജ്യേഷ്ഠ. ഇഷ്ടനും ഇയസ്സിനും വരുമ്പോൾ ഇത് വരും. ഇയസ്സിന് വരുമ്പോഴോ ഇത്രയൊക്കെ സംഭവിക്കുന്നു. ഇയസ്സിന് വരുമ്പോൾ എങ്ങനെ വിഗ്രഹിക്കും? തര ബിയസ്സിനും ആയം അനയോഹോ അതിശയന പ്രശസ്യ, അവിടെ ജ വരുന്നു, ജ ഇയസ്സിന് വന്നു, ജ ഇയസ് വന്നു, ഇപ്പോൾ വരുന്നു ജ്യാദ് ആദ് ഇയസ്. ശബ്ദാത് പരസ്യ ആദ് ആദ ഇയസ് ആദ ഈത്സ്യ. ജായുടെ പരത്തിലിരിക്കുന്ന ഇയസ് ഈക്ക് എന്ത് വരുന്നു? ആത്ത് വരുന്നു, ആ വരുന്നു. ഈകാരത്തിനാണ് ഇയസഹ ആത്തെന്ന് വരുമ്പോൾ അവിടെ പറയുന്നു ആദേഹ പരസ്യ, ആത്തനല്ല വരുന്നു പറഞ്ഞ് തിരിഞ്ഞുപോയി. ജ്യായുടെ പരത്തിന് ഇരിക്കുന്ന ഇയസിന്റെ ഈകാരത്തിന് എന്ത് വരുന്നു? ആ വരുന്നു. ഇപ്പൊ ജ്യാതെന്നിവിടെ പറഞ്ഞു. അപ്പോ ആദേഹ പരസ്യ, പരസ്യദ്വേദം തത്തസ്യ ആദേർബോധ്യം. ഇവിടെ ജ്യാതെന്നാണ് പറഞ്ഞത്. ജ്യാദിന്റെ പരത്തിലിരിക്കുന്ന ഇയസിന് ആത്തി വിധിച്ചപ്പോ ഇയസിന് വിധിച്ചു കഴിഞ്ഞാൽ അത് ആദിയിൽ വരണം, ഇയസിന്റെ ഈക്ക് വരണം. അതാണ് പറഞ്ഞ ആദേഹ പരസ്യ എന്ന് പറയുന്നത്. അതാണ് ജ്യാദ് ആത്ത്, ആത്താണ് വിധിച്ചത്. ആ അന്ത്യത്തിന് വന്നാൽ പോരാ, ഇയസഹ ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയസിന്റെ സകാരത്തിന് ആ വരാം. പക്ഷേ ഇത് പറയുന്നു ആദേഹേ പരസ്യ. അപ്പൊ ഇയസ് എന്ന് പറയുന്നതിന് ഈകാരത്തിന് എന്ത് വന്നു? ആ. പൂർവത്തിൽ എന്തിരിക്കുന്നു? ജ്യാ ദീർഘമാണ്, ആ. പ്രകൃതി ആകാശം എന്തായാലും വന്നേ പറ്റും, വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തുവരും? ബുദ്ധി ജായസി ചേ. ഇനി പഠിച്ചാൽ മതിയായിരുന്നു ഗീതയല്ലേ. ജായസി ചേ സ്ത്രീലിംഗമായുണ്ട്. നമസ്കാരത്തിലാണെങ്കിൽ ജയ ജായസി ജായാംസി. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു, ജ്യാസ് ഈകാരത്തിന് എന്ത് വന്നു, ആ ജ്യാ ആ എന്ത് വന്നു, ജ്യാസ് ജായാസ്. നമ്മ ഒന്നോ ഉദാതിരുകമെന്ന് സുലോപിച്ചു, സമയാന്തരവുമെന്ന് ജായാൻ. ഇപ്പൊ പ്രശസ്യ എന്ന് പറയുന്ന ഒരു ശബ്ദത്തിൽ നിന്ന് ഏതെല്ലാം രൂപങ്ങൾ വന്നു, പ്രശ്യതരഹ പ്രശസ്യ തമ എന്തായാലും വരും. ഗുണവചനമായി അജാതി ആയതുകൊണ്ട് ഇഷ്ടനീയസ് എന്നും വരും. എന്തായാലും വരും. വരുമ്പോ പൂർവത്തിൽ എന്ത് വരുന്നു, ശ്ര ആദേശം വന്നിട്ട് ശ്രേഷ്ഠ ശ്രേയാനെന്നും, ജ ആദേശം വന്നിട്ട് ജ്യേഷ്ഠ ജായാനെന്നും. അപ്പൊ ഈ ജ്യേഷ്ഠ എന്ന് പറയുന്ന ശബ്ദം എങ്ങനെ വന്നു എന്നുള്ളത് ഇപ്പോഴാ പിടികിട്ടിയത് അല്ലേ. ഇങ്ങനെ ഒരു വിഗ്രഹം ഉണ്ടെന്നും, അപ്പൊ ജ്യേഷ്ഠനെന്ന് പറഞ്ഞ മൂത്തത് എന്നുള്ള അർത്ഥം മാത്രമല്ല, പ്രശസ്യൻ എന്നുള്ള അർത്ഥനാണ് അല്ലേ. ഇത് പ്രശസ്യൻ എന്ന് പറയുമ്പോൾ മൂത്തു, പ്രായം കൊണ്ട് പ്രശസ്യനായി. പിന്നെ അതുകൊണ്ടാണ് ജ്യേഷ്ഠ ശബ്ദം പല അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത്. ജ്യേഷ്ഠ ശബ്ദം പല അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. മുമ്പനാണ്, കേമനാണ്, കഴിഞ്ഞുപോയവർ, ഇങ്ങനെയൊക്കെ പല അർത്ഥത്തിലും ജ്യേഷ്ഠ ശബ്ദം പ്രയോഗിക്കുന്നത് ഇതുകൊണ്ടാണ്. അവിടെ എല്ലാം എന്തുണ്ട്, അല്ല മുൻപേ ജനിച്ചവൻ എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല ആ അർത്ഥത്തിൽ ഉപയോഗിക്കും. ഇതെല്ലാം വരുന്ന ഇങ്ങനെ വിഗ്രഹിക്കുന്നുണ്ടാണ്. ഇതെന്തോന്നു, ഒരു കത്തിരിക്കുന്നു. ഓ, ഇനി ഇത് കൊണ്ട് കാര്യമില്ലല്ലോ. കുട്ടി ജനിച്ചതിന് ശേഷം പിന്നെ ജനിക്കേണ്ട മുഹൂർത്തം നോക്കിയിട്ട് വല്ല കാര്യമുണ്ട്? പ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം മുഹൂർത്തം നോക്കിയിട്ട് കാര്യമുണ്ട്? അതൊക്കെ അതിന് മുമ്പേ നോക്കണം.